സാക്ഷാത് അപ്പി അവരോധം ജൈമിനി ഇനി വരുന്ന സൂത്രങ്ങളുണ്ട്, അഞ്ച് സൂത്രങ്ങൾ. ഇതിലെല്ലാം ഈ ഉപാസനയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സൂത്രം ജൈമിനിയുടെ അഭിപ്രായത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ ചർച്ചയിൽ ആദ്യമാണ് ഒരു ആചാര്യന്റെ പേര് വരുന്നത്. ഒന്ന് ശ്രുതി, പിന്നെ സൂത്രം, പിന്നെ ഭാഷ്യം, വ്യാഖ്യാനം. ഇപ്പൊ ശ്രുതിയാണ് ഏറ്റവും പ്രാചീനം, അത് കഴിഞ്ഞ് സൂത്രം വന്നു. ആ സൂത്രത്തിന് പല വ്യാഖ്യാനങ്ങളും വന്നു. ആ വ്യാഖ്യാനങ്ങളെ കണ്ടുകൊണ്ടാണ് ഭാഷ്യകാരൻ പിന്നീട് വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഭാഷകാരൻ തന്നെ പല ആചാര്യന്മാരെയും പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ലെങ്കിലും ചിലരിങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റു ചിലർ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സൂത്രകാരൻ തന്നെ ചില ആചാര്യന്മാരുടെ പേര് പറയുന്നു, അങ്ങനെ സൂത്രത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അത് ഈ സൂത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഉണ്ടായിരുന്ന ആചാര്യന്മാരായിരിക്കും. ഇവിടെ സൂത്രം വ്യാസസൂത്രം എന്നാണ് അറിയപ്പെടുന്നത്. വ്യാസസൂത്രങ്ങൾ രചിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൂടുതലും അതിന് മുമ്പുള്ളവരാകാനാണ് സാധ്യത. ആചാര്യന്മാരുടെ ഒരാളാണ് ജൈമിനി. ആ ജൈമിനിയുടെ അഭിപ്രായം എന്ന് പറയുന്നു. പിന്നെ ജൈമിനി എന്ന് പറയുന്ന ഒരാളാണ് മീമാംസാസൂത്രങ്ങൾ എഴുതിയത്, പൂർവമീമാംസ. ഇതൊക്കെ കർമ്മകാണ്ഡത്തെ കുറിച്ചുള്ള, അതാണ് ഈ സൂത്രങ്ങളിൽ ഏറ്റവും വലുത്. 2000-ലധികം സൂത്രങ്ങളുണ്ട്. ആ ജൈമിനിയാണ് ഇത് എന്ന് പൊതുവെ ആരും പറയുന്നില്ല. കാരണം ഇവിടെ ഈ പറയുന്ന അഭിപ്രായം ജൈമിനി അവിടെ പറഞ്ഞിട്ടില്ല. ഒരേ പേരിൽ തന്നെ പല ആചാര്യന്മാരുണ്ടാവും. ഇപ്പൊ വ്യാസൻ തന്നെ പലരുണ്ട്. ഇവിടെ തന്നെ ബാദരായണനെ കുറിച്ച് പറയും. അതെന്തായാലും ഇത് എഴുതിയ ആളായിരിക്കാൻ പറ്റിയില്ലല്ലോ. അതുപോലെ അതിന് മുമ്പുള്ള ഒരു ആചാര്യന്റെ കാര്യം പറയും. ഭാഷ്യകാരൻ ഈ ഭാഷ എഴുതുന്നതിന് മുമ്പ് ഉപാസനയ്ക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഭാഷ്യകാരൻ പറയുന്ന തത്വജ്ഞാനത്തിനല്ല, ആ തത്വജ്ഞാനം ചില ആചാര്യന്മാർ പറയുന്നു എന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട് ഇവിടെ തന്നെ. പക്ഷെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രചാരം ഉപാസനകൾക്കായിരുന്നു. കൂടുതലുപേരും ഉപാസനകളെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്, എങ്ങനെയാണ് ആ ഉപാസന, എന്തുപാസനയാണ്, ഏത് രീതിയിൽ അത് അനുഷ്ഠിക്കണം, എന്താണ് അതിൻ്റെ ഫലം. തത്വജ്ഞാനത്തിന് അത്രയും പ്രചാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഉപാസനയുടെ സന്ദർഭം വരുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ ഉപാസനയെ സംബന്ധിച്ച് അതിവിടെ പറയുന്നു. അവരും ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ് അത് പറയുന്നത്. മുഖ്യമായ അവലംബ ശ്രുതിയാണ്. ആ ഉപാസന ഏത് തരത്തിലാകാം, അതിന് മറ്റാചാര്യന്മാർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു പൂർവാചാര്യന്റെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. സാക്ഷാതപി അവിരോധം ജൈമിനിഹി പറയുന്നു. പൂർവം ജാഠരാഗ്നി പ്രതീകോ ജാഠര അഗ്നി ഉപാധികോ വ പരമേശ്വര ഉപാസിത്യുക്തം അന്ധപ്രതിഷ്ഠിതത്വാദ്യനിരോധേന മുമ്പ് പറഞ്ഞപ്പോ എന്നുവെച്ചാൽ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചപ്പോ, ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഭാഷ്യകാരൻ പറയുന്നത് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇതാണ് സൂത്രത്തിന്റെ താല്പര്യം എന്നുള്ളതാണ്. അല്ല, തന്റെ വ്യാഖ്യാനം എന്നുള്ള ആളക്കല്ല, സൂത്രത്തിൽ എന്താണോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് താൻ പറയുന്നു, അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. മുൻ സൂത്രങ്ങളിലെല്ലാം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയത്, അത് ഞാൻ കണ്ടെത്തി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാണ് പൂർവം ജാഠരാഗ്നി പ്രതീകം. ജാഠരാഗ്നി പ്രതീകമായിട്ടെടുക്കുക, അല്ലെങ്കിൽ ജാഠരാഗ്നി ഉപാധിക, ജാഠരാഗ്നി ഉപാധിയായിട്ടുള്ള, അതിന് ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരനെ ഉപാസിക്കുക. രണ്ടു തരത്തിലും ആകാം. അണുപൂർവം അഗ്നി വൈശ്വാനര ശബ്ദവും ഈശ്വര ലക്ഷകോയിത്യുക്തം. അഗ്നി ശബ്ദവും വൈശ്വാനര ശബ്ദവും രണ്ടും ഈശ്വരനെ ലക്ഷിപ്പിക്കുന്നവയാണെന്നാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പൊ എന്താണ്? അധുന പ്രതീക ഉപാധി പരിത്യാഗേന. ഇപ്പൊ പ്രതീകം ഉപാധി എന്നുള്ള രണ്ടിനെയും വിടുന്നു. അഗ്നി വൈശ്വാനരൻ എന്നെല്ലാം പറയുന്നത് പ്രതീകവുമല്ല അത് ഉപാധിയല്ല, അതാണ് ജൈമിനിയുടെ അഭിപ്രായം. ഇതാണ് ഇന്നു വിനയവ പ്രതീക ഉപാധി കൽപ്പനാഭ്യാം. ഉപാസനയിൽ വരുന്ന വ്യത്യാസം, എങ്ങനെ ഉപാസിക്കണം, എന്താണ് ഉപാസനയെ ശ്രുതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ പ്രതീകത്തെ ഉപേക്ഷിക്കുന്നു, ഉപാധി ഉപേക്ഷിക്കുന്നു, രണ്ടും വിട്ടിട്ട് സാക്ഷാതവി പരമേശ്വര ഉപാസന പരിഗ്രഹന കശ്ചിത് വിരോധ ഇതി ജൈമിനിർ ആചാര്യു മന്യത്തെ എന്നാണ് സൂത്രത്തിന്റെ താല്പര്യം. അഗ്നി വൈശ്വാനരൻ ഇതിനെല്ലാം പ്രതീകമായിട്ട് ഉപാധിയായിട്ട് ഒന്നും എടുക്കണ്ട, വിട്ടിട്ട് സാക്ഷാതവി പരമേശ്വര ഉപാസന, സാക്ഷാത് പരമേശ്വര ഉപാസനയാണ്, നേരിട്ട് ഈശ്വരനെ ഉപാസിക്കുകയാണ്. അതെങ്ങനെ നേരിട്ട് ഉപാസിക്കുക എന്ന് പറയുന്നു, ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് വിരാട് പുരുഷാകാരസ്യ ഭഗവത് വൈശ്വാനരസ്യ ഈശ്വരൻ എന്താണ്? വിരാട് പുരുഷനാണ്. വിരാട് പുരുഷ രൂപത്തിലുള്ളതാണ് ഈശ്വരൻ. വിരാട് എന്ന് പറയുന്ന ഈശ്വരന്റെ ഒരു പ്രതീകമല്ല, അത് തന്നെ ഈശ്വരൻ. ഈശ്വരന്റെ രൂപം തന്നെയാണ് ഈ വിരാട് രൂപം. ലോകം ശിരസ്സാണ്, പൃഥ്വി പാദമാണെന്നെല്ലാം പറഞ്ഞത്. ഇത് ആ ഈശ്വരന്റെ ആകാരമാണ്. സാളഗ്രാമത്തെ പ്രതീകമാക്കി വെച്ചിട്ട് അതിൽ ഉപാസിക്കും പോലെയാണ്. വിരാട് പുരുഷൻ തന്നെ ഈ രൂപത്തിലാണ്. അതാണ് വിരാട് പുരുഷാകാരസ്യ ഭഗവത വൈശ്വാനരസ്യ. അങ്ങനെയുള്ള ഈശ്വരന്റെ അധ്യാത്മമായ രൂപം മൂർധാദി ചുബുകാന്തേഷ സമ്പാദ്യ. മൂർധാവ് മുതൽ ചുബുകം വരെ, അത് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉപാസന നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ശരീരത്തിൽ പ്രാധാന്യം തലയ്ക്കാണല്ലോ. അപ്പോൾ തല എന്ന് പറയുമ്പോൾ ശിരസ് തുടങ്ങി താടി വരെ ഉള്ള ഭാഗം, അതാണ്. പിന്നെ ചില സ്ഥലത്ത് ശിരസ് തുടങ്ങി പാദം വരെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശേഷ പറയുന്നത് ശിരസ്, ആ തല ശിരസ് മുതൽ താടി വരെയുള്ള ഭാഗം, കീഴ്ത്താടി വരെയുള്ള ഭാഗം. മൂർധാദി ചുബുകാന്തേഷു അധ്യാത്മം എന്ന് വെച്ചാൽ ഈ ശരീരത്തിലുള്ള സമ്പാദ്യ, ഇത് ആ വിരാട് പുരുഷന്റെ രൂപമാണ്, അധ്യാത്മരൂപമാണ് എന്ന് ഉപാസ്യത്വ അംഗീകാരം എന്ന് ഉപാസിക്കാം. ഈ കാണുന്നത് തന്നെയാണ് ആ വിരാടിന്റെ അധ്യാത്മരൂപം, ഈ ശിരസ് തന്നെ എന്നിങ്ങനെ ഉപാസിക്കുന്നു. സാധാരണ അല്ലെ, മനുഷ്യന്റെ പടം വരച്ചു വച്ചിട്ട് മനുഷ്യന്റെ തന്നെ പടം വരയ്ക്കുന്നു. ആ മനുഷ്യന്റെ പടം നല്ല രീതിയിൽ വരച്ചു വയ്ക്കുന്നു. അതിന് പ്രാധാന്യം എന്തിനാണ്? തലയ്ക്കാണ് സാധാരണഗതി. എന്നിട്ട് അതിനെ ഉപാസിക്കുന്നു. അങ്ങനെ പടം വരച്ചു വെച്ച് ഉപാസിക്കുമ്പോൾ അത് പ്രതീകമായി. അതിന് പടമില്ലാതെ പറയുന്നു ഇത് തന്നെയാണ് ഈശ്വരന്റെ രൂപം എന്നിങ്ങനെ ഉപാസിക്കുന്നു. അങ്ങനെ ഉപാസിക്കുന്നതിനും ദോഷമില്ല. ശബ്ദാദി വിരോധ, അതിൽ വൈശ്വാനരൻ അഗ്നി എന്നൊന്നും പറയുന്നതിന് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ശബ്ദയൊരു ഈശ്വരയെ യോഗപ്പെടുത്തിയ മുഖ്യത്വ. വൈശ്വാനരൻ അഗ്നി എന്നെല്ലാം പറയുന്നതിന് ഈശ്വരനൊന്ന് തന്നെ അർത്ഥമുണ്ട്. അല്ല, അതിന് വേറെ അഗ്നി എന്ന് അർത്ഥം കൊടുക്കേണ്ട കാര്യമില്ല. വൈശ്വാനൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ ഈ രൂപത്തിൽ, ജഗത് രൂപത്തിൽ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ രൂപത്തിൽ ഉപാസിക്കുന്നു. മനുഷ്യന്റെ രൂപം തന്നെ വിശേഷിച്ച് ഈ മുഖം, മുഖമെന്ന് പറയുന്നു. മുഖമെന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ അർത്ഥം വായെന്ന. മലയാളത്തിൽ മുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായെന്നുള്ളതാണ്. മൂർധാവ് തുടങ്ങി ഈ വരെ ശരീരത്തിൽ പ്രധാനമായിരിക്കുന്ന ഈ രൂപം ഇതായിട്ട് അധ്യാത്മമായി ശരീര നിഷ്ഠമായി ഉപാസിക്കുന്നു. ഗണപ്പിൽക്കാലത്ത് പിന്നീട് ദേവീ ദേവന്മാരുടെ രൂപമായിട്ടൊക്കെ വരുന്നു. എന്തായാലും ഉപാസിക്കുന്നതിന് രൂപം വേണം. അതുകൊണ്ട് ഒരു നല്ലൊരു മുഖത്തിന്റെ രൂപം വരച്ചു വെച്ചിട്ട് അതാണ് ഈശ്വരനെന്ന് ഉപാസിക്കുന്നു. ഇത് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ വേറൊരു മുഖം വരച്ചു വെച്ച് ഉപാസിക്കുന്നത് തനിക്ക് തന്നെ ഉണ്ടല്ലോ മുഖം, അതങ്ങ് ഉപാസിച്ചാൽ മതി. അതിന് അതാണ് അഗ്നി, അതാണ് വൈശ്വാനരൻ എന്ന്. അതാണ് പറയുന്നത് സാക്ഷാത്തപി, സാക്ഷാത് നേരിട്ട് ഏത് രൂപമാണോ ഇവിടെ പ്രകടമായിരിക്കുന്ന ആ രൂപത്തെ തന്നെ ഉപാസിക്കാം. അവിരോധം അത് പറയുന്നുണ്ട്. വേദവുമായിട്ട് വിരോധമൊന്നും വരത്തില്ല, അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വൈശ്വാനരൻ അഗ്നി എന്ന് പറയുന്നതുമായിട്ടൊന്നും വിരോധം വരത്തില്ല എന്നർത്ഥം. അതുപോലെ തന്നെ അവിടെ എന്താണ് അന്തപ്രതിഷ്ഠിതത്വം എന്നൊക്കെ പറഞ്ഞല്ലോ, അതുമായിട്ടും വിരോധം വരുന്നില്ല. അതും യോജിക്കും. സാക്ഷാതവി പരമേശ്വര ഉപാസന പരിഗ്രഹം കശ്യത് വിരോധം, ഈശ്വരനെ നേരിട്ടങ്ങ് ഉപാസിക്കും ഇത് തന്നെ എന്ന് ജൈമിനി രാജാര്യവും മന്യത. അപ്പൊ ജൈമിനി എന്ന് പറയുന്ന ആള് കുറച്ചുകൂടി സ്ട്രേറ്റ് ഫോർവേഡാണ്, നേരിട്ടങ്ങ് വാസിച്ചിരിക്കുക, പ്രതീകവും ഉപാധിയും അതൊന്നും സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നാണ്. നന്നു ജാഡരാഗ്നി അപരിഗ്രഹേ അന്ധപ്രതിഷ്ഠിതത്വവചനം ശബ്ദാധീനിച്ച കാരണാനുവിരുദ്ധേരൻ. പക്ഷെ ജാഡരാഗ്നി എന്ന് പറഞ്ഞാലേ അതിന്റെ ഉള്ളിലിരിക്കുന്നു. അപ്പൊ ജാഡരാഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയെ തന്നെ എടുക്കണം, എന്നാലേ അത് മനുഷ്യന്റെ ഉള്ളിൽ വരത്തുള്ളൂ. അന്ധപ്രതിഷ്ഠിതത്വം പറഞ്ഞു. പിന്നെ ജാഡര വൈശ്വാനരൻ അഗ്നി തുടങ്ങിയ ശബ്ദങ്ങളുമുണ്ട്. അതെല്ലാം അഗ്നിയിലല്ലേ യോജിക്കത്തുള്ളൂ, അതിനല്ല ഈശ്വരൻ എന്നുള്ള അർത്ഥം അങ്ങനെ വരും. അന്ധപ്രതിഷ്ഠിതം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തെയാണ് ഉപാസിക്കാൻ പറഞ്ഞാൽ എങ്ങനെ അന്ധപ്രതിഷ്ഠിതത്വം വരും? അതൊക്കെ വിരുദ്ധമാണല്ലോ എന്നാണ്. അത്ര വെച്ചതേ അന്ധപ്രതിഷ്ഠിതത്വചനം താവുന്ന വിരുദ്ധത പറയുന്നു. ഉള്ളിലിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന അഗ്നി എടുക്കണമെന്നൊന്നുമില്ല. നഹിഹ പുരുഷവിധം പുരുഷേ അന്ധപ്രതിഷ്ഠിതം യഥ ഇത് ജാഡരാഗ്നി അഭിപ്രായണ ഇതം ഉച്ചതി. അത് പുരുഷ സദൃശമാണ്, പുരുഷന്റെ ഉള്ളിലിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന അഗ്നി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അഗ്നി എന്ന് പറയുന്ന പ്രതീകത്തെ എടുക്കണം, അഗ്നി എന്ന് പറയുന്ന ഉപാധി എടുക്കണമെന്നെല്ലാം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. തസ്യ പ്രകൃതിത്വ അഗ്നിയുടെ സന്ദർഭമല്ല ഇത്. അസംശബ്ദിതത്വ അതിനെയല്ല വൈശ്വാനര അഗ്നി ശബ്ദങ്ങളെ കൊണ്ട് പറയുന്നത് എന്നർത്ഥം. പതന്തർഹി യത് പ്രകൃതം മൂർധാദി ചിപുകാന്തേഷു പുരുഷാവിവേഷു പുരുഷവിധത്വം കൽപ്പിതം തത് അഭിപ്രായേണ ഇതം ഉച്യത്തെ എന്ന് പറയുന്നു. ഇതം അന്തസ്ഥം ഉദരസ്ഥത്വരൂപം ന ഉച്യത്തെ. ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വയറ്റിന്റെ ഉള്ളിലിരിക്കുന്നു ഒരഗ്നി, അതിനെ പ്രതീകമായിട്ടെടുത്ത് ഉപാസിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഉദരസ്ഥത്വരൂപം. ഉള്ളിൽ വയറ്റിലിരിക്കുന്ന അഗ്നി നിന്നും എടുക്കണ്ട. പിന്നെന്താണ് നഖാദി ശിഖാന്ത അവയവ സമുദായാത്മക പുരുഷ ശരീരേ. നഖാദി ശിഖാന്ത ഉള്ള ഈ പുരുഷ ശരീരം, ആ പാദമസ്തകം എന്ന് പറയുന്ന ഈ പുരുഷ ശരീരം, ഈ ശരീരത്തിൽ മൂർധാദി ചിപുകാന്ത അങ്കാനി, മൂർധാവ് തുടങ്ങി താടി വരെയുള്ള ഭാഗം നമ്മൾ കാണുന്ന ഉത്തമാംഗം എന്ന് പറയുന്ന ഈ ഭാഗം, കേവല ശിരസെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശിരസിൽ താടി വരെയുള്ള ഭാഗം മുഖം എന്ന് നമ്മൾ സാധാരണ പറയുന്നു. ഏതുപോലെ വൃക്ഷേ ശാഖാവത് പ്രതിഷ്ഠിതാണ്, വൃക്ഷത്തിൽ എങ്ങനെയാണോ അതിന്റെ ശാഖ ഇരിക്കുന്നത്, അതുപോലെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഒന്നാണ് ഈ ഉത്തമാംഗം. തേഷ സമ്പന്ന വൈശ്വാനരൻ, ഇതാണ് വൈശ്വാനരന്റെ രൂപം എന്ന് ഉപാസിക്കുക. അതിനാണ് പുരുഷ അന്ധപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് പുരുഷന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് വൃക്ഷത്തിൽ ശാഖയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ്, ശരീരത്തിൽ തലയിരിക്കുന്നു എന്ന് പറയുന്നു. പുരുഷവിധം പുരുഷ അന്ധപ്രതിഷ്ഠം ഏത് രീതി യഥാ വൃക്ഷേ ശാഖാം പ്രതിഷ്ഠിതം പശ്യരീതി തത്. വൃക്ഷത്തിൽ ശാഖയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷത്തിന്റെ മുകളിലെ ശാഖ. അതുപോലെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിൽ മേൽഭാഗത്തിരിക്കുന്ന മുഖം, ഇതിനെ തന്നെ അങ്ങ് ഉപാസിക്കുക. സാക്ഷാത് എന്ന് പറയുന്നതാണ്. അഥവാ പ്രകൃത പരമാത്മാ അധ്യാത്മം അതിദൈവതം ച പുരുഷവിധത്വ ഉപാധി തസ്യ കേവലം സാക്ഷിരൂപം തത് പ്രായണേതം ഉച്ചതേ. അല്ല, ഇനി മറ്റു തരത്തിലും പറയാം. ഉപാസനയ്ക്ക് വേറെ രീതിയിലും ഉപാസിക്കാം. ഇവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? വൈശ്വാനരൻ പരമാത്മാവിനെ കുറിച്ചാണ്. അത് രണ്ട് രൂപങ്ങൾ, ഒന്ന് അധ്യാത്മ ഈ ശരീരത്തിൽ, മറ്റൊന്ന് ദൈവതം പ്രപഞ്ചത്തിൽ, സമഷ്ടിയിലും വ്യഷ്ടിയിലും. ആ രണ്ടിടത്തും എന്താണ്? ഇവിടെയുണ്ട് ആ പുരുഷ സദൃശമായ ഒരു രൂപം, സമഷ്ടിയിലുമുണ്ട് ഐശ്വര സദൃശമായ രൂപം. ഇവിടെ എന്താ ഐശ്വര സദൃശമായിരിക്കുന്നു എന്ന് പറയുന്നത്? ഈ മൂർധാവ് തുടങ്ങി ചിബുകം വരെയുള്ള രൂപം. പ്രപഞ്ചത്തിൽ എന്താണ്? അവിടെ ദ്വിലോകം തുടങ്ങി പൃഥ്വി വരെയുള്ള രൂപം. ഇതിൽ എന്താണ്? തസ്യ യത് കേവലം സാക്ഷിരൂപം. ഇതിൽ സാക്ഷിരൂപത്തിലിരിക്കുന്ന പുരുഷൻ അതിനുപാസിക്കും. തദഭിപ്രായണ ഇത് വെച്ചത് പുരുഷ അന്തപ്രതിഷ്ഠ. അപ്പൊ അന്തപ്രതിഷ്ഠ എന്ന് പറയുന്ന അതാണ്. ഈ ശരീരത്തിലുണ്ടല്ലോ സാക്ഷിരൂപത്തിലൊരു പുരുഷൻ, ഈ സമഷ്ടിയിലുണ്ടല്ലോ ഒരു സാക്ഷിരൂപത്തിലൊരു പുരുഷൻ, അതിനുപാസിക്കുക. കേവലം ഈ ബാഹ്യമായ ആകാരത്തെ ഉപാസിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപാസിക്കാം. നിശ്ചിതേജപൂർവാപര ആലോചനവശേന പരമാത്മ പരിഗ്രഹേ തദ്വിഷയോ വൈശ്വാനന്റെ ശബ്ദ കേനചിത് യോഗേന വർത്തിയത്. അതുകൊണ്ട് വൈശ്വാനരൻ എന്ന് പറഞ്ഞ അഗ്നിയല്ല. എന്തായാലും ഇവിടെ തീരുമാനിക്കുന്നു എന്താണ്? ഉപാസിക്കേണ്ട ഈശ്വരനെയാണ്. അത് ഏത് രൂപത്തിലായാലും ശരി, ഈ വൃഷ്ടി ശരീരത്തിലായാലും ശരി, സമഷ്ടിയിലായാലും ശരി, വൈശ്വാനരൻ എന്ന് പറയുന്നത് പരമാത്മാവാണ് എന്ന് ബോധിക്കുക. അത് ബാഹ്യമായ രൂപത്തിലോ അല്ലെങ്കിൽ ആന്തരികമായ സാക്ഷിരൂപത്തിലോ ഏത് രൂപത്തിലും അതിനെ ധ്യാനിക്കാം എന്നാണ്. വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടും? അത് പറയുന്ന വിശ്വസിച്ച അയൻ നരശ്ചേരി. വിശ്വസിച്ച അയൻ നരശ്ച, നര എന്ന് വെച്ച ജീവൻ, പിന്നെ വിശ്വം എന്ന് വെച്ചാൽ സർവം. അപ്പോ സർവനരന്മാരും എന്ന് പറയുമ്പോൾ എന്തായി? സർവാത്മഭാവം, അങ്ങനെ അർത്ഥം കിട്ടും. സർവനരൻ എന്ന് പറയുമ്പോൾ സർവാത്മഭാവം, ഈശ്വരൻ എന്ന് പറയുന്നത് സർവാത്മാവാണ് എന്നുള്ള കിട്ടും. വിശേഷമായ നര എന്ന് പറയും സർവരുടെയും നരനായിരിക്കുന്നവൻ എന്ന് വെച്ചാൽ സർവത്തിന്റെയും സൃഷ്ടികർത്താവായിരിക്കുന്നവൻ, അങ്ങനെ ഇടുന്നു. വിശ്വേവ നര അസ്യ, സർവനരന്മാരുടെയും ഉടയൻ വിശ്വേ നര അസ്യ എന്ന് പറയുമ്പോൾ എന്തായി? അത് പരമാത്മാ, സർവത്തിന്റെ നിയന്താവ്. വിശ്വേ നര അസ്യ വിശ്വാനര പരമാത്മാ. അപ്പോൾ വിശ്വനരൻ എന്നാണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. വിശ്വസ്ഥായ നരശ്ചേതി വിശ്വനര, വിശ്വേഷാന്നര വിശ്വനര, വിശ്വേ നര അസ്യ, അങ്ങനെ സമാസത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. വിശ്വൻ തന്നെയാണ് നര എന്ന് പറയുമ്പോൾ കർമ്മധാരൻ, വിശ്വേഷാന്നര എന്ന് പറയുമ്പോൾ ഷഷ്ടി തത്പുരുഷൻ, വിശ്വേ നര അസ്യ എന്ന് പറയുമ്പോൾ ബഹുവ്രീഹി. സമാസത്തിൽ വരുന്ന വ്യത്യാസം. എല്ലായിടത്തും രൂപം അങ്ങനെ വരും, വിശ്വനര എന്ന് വരും, പല അർത്ഥം കിട്ടും. വിശ്വനര എന്ന് വെച്ചാൽ പരമാത്മാ. വിശ്വനര ഏവ വൈശ്വാനര, വിശ്വനര ഏവ വൈശ്വാനര. വിശ്വനര ശബ്ദത്തിൽ നിന്ന് വൈശ്വാനരൻ എന്ന് പറയുന്ന രൂപം വരും. തദ്ധിതോ അനന്യാർത്ഥ, തദ്ധിത പ്രത്യയം. അത് വ്യാകരണത്തിൽ വരും. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പ്രത്യയങ്ങൾ വരുന്നത്, കൃത് പ്രത്യയങ്ങളും തദ്ധത് പ്രത്യയങ്ങളും. ധാതുക്കളിൽ നിന്ന് വരുന്ന പ്രത്യയങ്ങൾ കൃത്പ്രത്യയങ്ങൾ, ധാതുക്കളിൽ നിന്ന് നാമങ്ങളെ ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന പ്രത്യയങ്ങൾ തദ്ധിത പ്രത്യയങ്ങൾ, തദ്ധിത പ്രത്യയമാണ്. വൈശ്വാനര എന്ന് വരുന്നിടത്ത് വിശ്വാനരൻ തന്നെ വൈശ്വാനരൻ എന്നുള്ള അർത്ഥം കിട്ടും. അനന്യാർത്ഥമാണ് സ്വാർത്ഥം എന്ന് പറയും, സ്വാർത്ഥ പ്രത്യയങ്ങൾ. അതെല്ലാം അതിന്റെ അർത്ഥം എങ്ങനെ കിട്ടുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പോൾ വിശ്വാനരൻ എന്ന് വെച്ചാൽ പരമാത്മാവ്, വൈശ്വാനരൻ എന്ന് പറഞ്ഞാലോ അതും പരമാത്മാവ് തന്നെ. അവിടെ അഗ്നി എന്ന് പറയുന്ന അർത്ഥം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതിന് പ്രമാണം പറയുന്നു, രാക്ഷസ വായസാധിപതി, വ്യാകരണ ഉദാഹരണം, രക്ഷ ഏവ രാക്ഷസ വയ ഏവ വായസ എന്നെല്ലാം രൂപങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ വിശ്വനര ഏവ വിശ്വാനര ഏവ വൈശ്വാനര വിശ്വാനര ഏവ വൈശ്വാനര അങ്ങനെ വരും. രക്ഷയേവ രാക്ഷസ എന്നെല്ലാം പറയുന്നു. അതായത് ശബ്ദത്തിൽ നിന്ന് എങ്ങനെ അർത്ഥം കിട്ടും എന്നുള്ളത് ആൾക്കാർ ചോദിക്കും. നിങ്ങൾ ഈ അർത്ഥമൊക്കെ പറയുന്നു എങ്ങനെ വരുന്നു? വിശ്വാനര വൈശ്വാനരൻ ആകുന്നു എന്ന് പറഞ്ഞാൽ രക്ഷ രാക്ഷസനാകുന്ന പോലെ, അതും സ്വാർത്ഥത്തിലുള്ള തദ്ധിത പ്രത്യയം വന്നിട്ടാണ്. വയ ഏവ വായസ, വയ എന്ന് വെച്ചാൽ സാധാരണ പക്ഷി, കാക്ക എന്നുള്ള അർത്ഥമുണ്ട്. അവിടെയെല്ലാം എങ്ങനെയാണോ ശബ്ദങ്ങൾ വരുന്നത്, സ്വാർത്ഥപ്രത്യം വന്നിട്ട് രൂപമാറ്റം വരുന്നത്, അതുപോലെ വിശ്വനര എന്നുള്ളത് വൈശ്വാനര എന്നായി മാറുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ ഈശ്വരൻ എന്നാണ് പരമാത്മാവാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ അഗ്നിശബ്ദത്തിന് അഗ്നിശബ്ദോപി അഗ്രണീത്വാദി യോഗാശ്രയണേന പരമാത്മ വിഷയം. അഗി ധാതുവിൽ നിന്നാണ് അഗ്നി ശബ്ദം വരുന്നത്. അംഗയതി ഗമയതി അഗ്രം കർമ്മണ ഫലം പ്രാപയതി അഗ്നി എന്നുവെച്ചാൽ ഈശ്വരൻ എന്നർത്ഥം. അംഗയതി ഗമയതി, അംഗയതി ഗമയതി പ്രാപിപ്പിക്കുന്നു എന്ത്? കർമ്മഫലം, കർമ്മഫലത്തെ പ്രാപിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അഗ്നി ആരായി? ഈശ്വരനായി. അഗിധാതു ഗത്യർത്ഥമാണ്, ഗതി എന്നുള്ള അർത്ഥമാണ്, സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൽ നിന്ന് അഗ്നി രൂപം വരുന്നു. അപ്പോ വൈശ്വാനന്റെ ശബ്ദത്തിന്റെ അർത്ഥം പരമാത്മാ എന്ന് പറയുന്ന പോലെ അഗ്നിശബ്ദത്തിന്റെ അർത്ഥം പരമാത്മാവാണ്. അപ്പോൾ ഇവിടെ നേരിട്ടുള്ള ഉപാസന പ്രതീകങ്ങളൊന്നുമില്ല. ഏതിനാണോ വൈശ്വാനരൻ അഗ്നി എന്ന് പറയുന്നത് അതിനെ അങ്ങനെ തന്നെ അത് പരമാത്മസ്വരൂപമാണ് എന്ന് ഉപാസിക്കുന്നു. അല്ല പരമാത്മാവിന്റെ പ്രതീകമാണ്. സാധാരണ അങ്ങനെയുണ്ട്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് വിഗ്രഹം ഈശ്വരന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് ഉപാസിക്കുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ പേരും അങ്ങനെയല്ല, ആ വിഗ്രഹം തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാണ് ഉപാസി. അതുപോലെ അല്ലാതെ ഈ ശാസ്ത്രമൊക്കെ പഠിക്കുന്നവരാ പറയുന്നത് വിഗ്രഹം ഒരു പ്രതീകമാണ്, ആ വിഗ്രഹത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് ഒരു ചൈതന്യത്തെയാണ്, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പക്ഷെ ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ആകണമെന്നില്ല. ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാ ഇത് തന്നെയാണ് ഈശ്വരൻ എന്ന് ഉപാസിക്കും. അതുകൊണ്ടാണല്ലോ ആ വിഗ്രഹത്തിന് ഉപാസകൻ അലങ്കാരങ്ങളെല്ലാം ചെയ്യുന്നു. വിഗ്രഹത്തിലൂടെ ചൈതന്യത്തെ ഉപാസിക്കുകയാണെങ്കിൽ പിന്നെ വിഗ്രഹത്തിന് എന്തിനാ കുളിപ്പിക്കുന്നു? വിഗ്രഹത്തിന് കുളിപ്പിക്കുന്നു, പൊട്ടത്തിടുന്നു, വേഷഭൂഷാദികളെല്ലാം ചാർത്തുന്നു. എന്നിട്ട് ധ്യാനിക്കുന്നവിടെ ചൈതന്യത്തെയല്ല, ആ വിഗ്രഹത്തെ ധ്യാനിക്കുന്നു, ആ രൂപത്തെ ധ്യാനിക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ വിഗ്രഹത്തെ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞ് ഉപാസിക്കുകയാണ്. വിഗ്രഹത്തിലൂടെ പക്ഷെ അങ്ങനെയും ഉപാസിക്കാം. അതുപോലെ ആണ് ഇവിടെയും പറയുന്നത്. പക്ഷെ നേരത്തെ അഗ്നിയെ കുറിച്ച് പറഞ്ഞു, അഗ്നിയെ മൂന്ന് തരത്തിൽ, ഗർഭപത്യ അഗ്നി, ആവഹനീയ അഗ്നി, അന്വഹാരി ഭജനൻ എന്നിങ്ങനെ മൂന്നായി തിരിച്ചല്ലോ അഗ്നി. അതല്ല അഗ്നിക്കല്ലേ യോഗിക്കത്തുള്ളൂ. അന്ന് ഗർഹപത്യാദി കൽപ്പനം പ്രാണാഹുത്യ അധികരണത്വഞ്ച പരമാത്മനോപി സർവാത്മത്വാതുപോലെ പറയുന്നു. അങ്ങനെ വിഭജിക്കുന്നുണ്ടെന്ന് ദോഷമില്ല. ഈശ്വരൻ തന്നെ ലോകം മൂർധാവായി പൃഥ്വി പാദമായി ഇങ്ങനെ നിൽക്കാമെങ്കിൽ ഈശ്വരൻ തന്നെ ഇവിടെ ശിരസ്സും ഒരു ചുബുകം എന്നൊരു നെയ്ത്താടി ഇവിടെയുള്ള ഭാഗമായിട്ടിരിക്കാമെങ്കിൽ ഈശ്വരൻ എന്തുകൊണ്ട് അഗ്നിയായിരുന്നുണ്ട്? ഈശ്വരൻ തന്നെ അഗ്നിയായിട്ടിരിക്കുന്നു. അതായത് ഈശ്വരൻ അഗ്നി ഈശ്വരന്റെ പ്രതീകമെന്നല്ല, ഈശ്വരൻ തന്നെ അഗ്നി രൂപത്തിലിരിക്കുന്നു എന്ന് ഒരാൾക്ക് ധ്യാനിക്കാം, ഉപാസിക്കാവുന്ന. എന്തുകൊണ്ട്? പരമാത്മനോവി സർവാത്മത്വ പരമാത്മാ സർവാത്മാവാണ്. ഇതാണ് ജൈമിനി പറയുന്നത്. ഒരുപാട് വളച്ചു കെട്ടൊന്നും വേണ്ട, ഈ കാണുന്ന ഈ രൂപത്തിൽ തന്നെ ഈശ്വരനെ ഉപാസിക്കുക. പ്രതിമാരാധയിലും തന്നെയിലുമൊക്കെ വരുന്ന ആശയം ഇത് തന്നെയാണ്. അതിനെ നമ്മളെന്താണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ സംബന്ധിച്ച് വലിയ സങ്കല്പങ്ങൾ ഉള്ളതുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ മനോഹരമായ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ദേവന്റെ രൂപവും ദേവിയുടെ രൂപവും ഒക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കും. കാരണം അത് ഈശ്വരന് അത്തരം ഭംഗിയൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ പലതരത്തിൽ പിന്നെ അങ്ങനെയല്ല, ഈശ്വരൻ സർവാത്മാവായതുകൊണ്ട് ഈശ്വരനെ കുരങ്ങന്റെ രൂപം വരയ്ക്കും ഈശ്വരൻ. മനുഷ്യൻ അങ്ങനെയില്ല, എല്ലാ രൂപങ്ങളും വരച്ചു വയ്ക്കും. കഴുകന്റെ രൂപവും വരച്ചു വയ്ക്കും, കുരങ്ങന്റെ രൂപവും വരച്ചു വയ്ക്കും. ഇപ്പൊ പറഞ്ഞില്ലേ എങ്ങനെ അഗ്നിയാകും? ഈശ്വരൻ സർവാത്മാവാണെങ്കിൽ അഗ്നിയുമാകും. അപ്പൊ അത് തേജസ് രൂപമാണെന്നുണ്ട് ആ രൂപവും ചെയ്യും. അതുകൊണ്ട് ഇന്ന രൂപമേ പാടുള്ളൊന്നൊന്നുമില്ല, ഏത് രൂപത്തിലും ഈശ്വരന്. പക്ഷെ അവിടെ ഒന്നുണ്ട്, അതെല്ലാം ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഈശ്വരനെ ഉപാസിക്കുന്നതിനുള്ള മാർഗങ്ങൾ അത്രയേ ഉള്ളൂ. ആ രൂപത്തിൽ ഉപാസിക്കും, ഇങ്ങനെ ഉപാസിക്കുന്നതുകൊണ്ട് ഇതൊക്കെയാണ് ഈശ്വരന്റെ പരമാർത്ഥ രൂപം എന്ന് പറയുന്നില്ല. ഈശ്വരന്റെ പരമാർത്ഥ രൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദം തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ ഈശ്വരൻ പ്രകടമായിരിക്കുന്നത് എങ്ങനെ? ഈ രൂപത്തിലൊക്കെയാണ്. അതിനെ തന്നെ ഈശ്വരനായി ഉപാസിക്കുക എന്താ ഉള്ളത്? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതിയിൽ ദ്വിമൂർധ പൃഥ്വി പാദം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതെന്നാണ് ജൈമിനി ആചാര്യന്റെ അഭിപ്രായം. അപ്പോ ചിലയിടത്തൊക്കെ ഈ പ്രതിമ ഉപാസനയൊക്കെ നിഷേധിക്കും. ചില പ്രതിമ ഉപാസിക്കുന്നതൊന്നും ശരിയല്ല എന്ന്. പക്ഷെ ഇവിടെ പ്രതിമ ഉപാസനയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് ഉപാസനാ സമ്പ്രദായങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ അത് തന്നെ സത്യം എന്ന് വിചാരിക്കും. അത് സത്യമായിക്കൊള്ളട്ടെ, അതിനപ്പുറം ഒരു സത്യമില്ലെന്നും കരുതും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് എന്താണ്? ശ്രുതി പറയുന്നത് പ്രതിമയെ ഉപാസിക്കാം, പക്ഷെ അതിനപ്പുറം ഒരു സത്യമുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ പ്രതിമയെ ഉപാസിക്കരുതെന്ന് പറയുന്ന എവിടെയാണോ, അതിനപ്പുറം ഒരു സത്യത്തെ അറിയുന്നവന് പിന്നെ ഇതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ പ്രതിമയ്ക്കപ്പുറമുള്ള, രൂപത്തിനപ്പുറമുള്ള, നാമരൂപങ്ങൾക്കപ്പുറമുള്ള സത്യത്തെ ഗ്രഹിക്കുന്നവനാണ് പ്രതിമ ആരാധന നിഷ്ഫലമായി വന്നിരിക്കുന്നത്. ഇവിടെ ഉപാസന എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ പറയുന്നത് അജ്ഞന് വേണ്ടിയിട്ടാണ്. ജ്ഞാനിക്കല്ല ഉപാസന. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ പരമാർത്ഥ സത്യത്തെ ഗ്രഹിക്കുന്നത് വരെ പലതരത്തിലുള്ള ഉപാസനകളും ആകാം. ഇവിടെ ആചാര്യന്മാർ പറയുന്നത് ഉപാസനയെ സംബന്ധിച്ച് ഇന്നതേ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം എങ്ങനെയോ, താല്പര്യം എങ്ങനെയോ, സംസ്കാരം എങ്ങനെയോ, ആ തരത്തിൽ എങ്ങനെയാകാം ഉപാസന. അതാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ മറ്റ് പലതരത്തിലുള്ള സമ്പ്രദായങ്ങളിലും മതസമ്പ്രദായങ്ങളിലും എല്ലാം വാസ്തവത്തിൽ തത്വജ്ഞാനത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്ന ഉപാസനകളെ കുറിച്ചാണ്. ഉപാസനകൾ എന്നുള്ള നിലയ്ക്ക് ഏത് തരത്തിലുള്ള ഉപാസന അംഗീകരിക്കുക എന്നാണ് വേദത്തിന്റെ പക്ഷം. പക്ഷെ മറ്റു പലരും അങ്ങനെയല്ല. അവർ പറയുന്നത് ഞങ്ങൾ പറയുന്ന തരത്തിലുള്ള ഉപാസനയെ പാടുള്ളൂ, വേറെ ഉപാസനയൊന്നും പാടില്ല. സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായിട്ടുള്ള ഒരു ഈശ്വരൻ, ഏകനായ ഈശ്വരൻ, ആ ഈശ്വരനെ ഉപാസിക്കാവൂ എന്നാ പറയും. ആ ഉപാസൻ ആ ഈശ്വരൻ അരൂപിയാണ്, അതുകൊണ്ട് ഈശ്വരന് രൂപങ്ങൾ കൽപ്പിച്ചു ഉപാസിക്കാൻ പാടില്ല. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ഈശ്വരന് രൂപങ്ങൾ കൽപ്പിച്ചു ഉപാസിക്കാം, മാത്രമല്ല ആ രൂപങ്ങളായിട്ട് തന്നെ ഈശ്വരനെ ഉപാസിക്കാം. ഏതുവരെ ആ പരമാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഈ തർക്കങ്ങൾ എന്നൊക്കെ പറയുന്നതല്ല, ഈ ഉപാസനകളിൽ വരുന്ന തർക്കമാണ്. തത്വജ്ഞാനത്തെ കുറിച്ച് ആർക്കും ബോധമില്ല, അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് തർക്കമില്ല. വിഭിന്ന മതങ്ങളിൽ വരുന്ന തർക്കങ്ങളൊക്കെ ഇതാണ്, എങ്ങനെ ഉപാസിക്കണം, ഈശ്വരനെ രൂപത്തോടുകൂടി ഉപാസിക്കണം അതോ രൂപമില്ലാതെ ഉപാസിക്കണം. ഒരു കൂട്ടർ പറയുന്നു രൂപമില്ലാതെ ഈശ്വരനെ ഉപാസിക്കണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, രൂപമില്ലാത്ത ഈശ്വരനെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെന്തെല്ലാം ചെയ്യുന്നു. അതെല്ലാം പൂജകള്, ആരാധനകള്, ധ്യാന സമ്പ്രദായങ്ങള്, ബലികള്, ആചാരാനുഷ്ഠാനങ്ങള്, ഇതെല്ലാം ഉപാസനയുടെ ഭാഗമാണ്. ഇതിനൊന്നും തത്വജ്ഞാനവുമായിട്ട് ബന്ധമില്ല. പ്രാർത്ഥനകൾ, പാഠങ്ങൾ എല്ലാം ഇതെല്ലാം പാഠങ്ങൾ, സ്തോത്രങ്ങൾ, സ്തുതികൾ എന്നും തത്വജ്ഞാനവുമായിട്ട് ബന്ധമുള്ള കാര്യമുണ്ട്. ഇതെല്ലാം ഉപാസനയുടെ നാനാഭാവങ്ങളാണ്. അതിൽ ഇന്നതേ പാടുള്ളൂ, ഇന്നതേ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ജൈമിനി എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ പേരെടുത്ത് പറയുന്നത്, ഇങ്ങനെ പറയുന്നു ഇതും ആകാം, വേറെ രീതി പറയുന്നു അതും ആകാം. പക്ഷെ അവിടെ തിരിച്ചറിയണം, ഇതെല്ലാം ഉപാസനയാണ്. സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ബാഹ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും അല്ലേ, എന്തിന് കർമ്മയോഗം എന്ന് പറയുന്ന പോലെ ഉപാസനയാണ്. ഇതെല്ലാം ഞാനെ സംബന്ധിച്ചുള്ള അവിടെ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഉപാസന ശരി, നിങ്ങളുടെ ഉപാസന തെറ്റ്, പ്രഥമയെ ഉപാസിക്കുന്നത് തെറ്റാണ്, അരൂപനായ ഈശ്വരനെ ഉപാസിച്ചാൽ ശരിയാകും, അങ്ങനെയില്ല, അതുകൂടെ പറയുന്നില്ല. അതൊക്കെ മനുഷ്യന്റെ അജ്ഞാനത്തിൽ നിന്ന് വരുന്ന പ്രാകൃതമായ ചിന്തകളാണ്. പിന്നെ ഇതെല്ലാം എവിടെയാണ് വാസ്തവത്തിൽ ഇല്ലാതായിത്തീരുന്നത്? തത്വബോധത്തിൽ. ആ പരമാർത്ഥ ബോധത്തിൽ പിന്നെ ഇതിനൊന്നും നിലനിൽപ്പില്ല. പക്ഷെ ആ പരമാർത്ഥ ബോധത്തിലേക്ക് ഇത്തരം ഉപാസകന്മാർ എത്തിച്ചേരുന്നില്ല. ഉപാസകന്മാർ എപ്പോഴും ഉപാസനയിൽ തന്നെ കറങ്ങി നിൽക്കും. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഉപദേശിക്കുന്നത് ഈ ഉപാസനയാണ്, പലതരത്തിലുള്ള ഉപാസനകളാണ്. അത് വേദത്തിലും നിർദ്ദേശിക്കുന്നു. പിന്നെ തത്വത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവിടെ പിന്നെ ഉപാസനയ്ക്ക് സ്ഥാനമില്ല, അവിടെ ഉപാസനയില്ല. ഇത് രണ്ടും രണ്ടായി മനസ്സിലാക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ പറ്റുന്ന അബദ്ധം, തത്വജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയത്തില്ല. ഉപാസനയെ തന്നെ തത്വജ്ഞാനം എന്ന് കരുതും, ഉപാസനയാണ് പരമാർത്ഥമെന്ന് കരുതും. അതല്ലേ ഓരോരുത്തരും പറയുന്നു. ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ശരി, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഉപാസനാ സമ്പ്രദമാണ് പരമാർത്ഥം, അങ്ങനെ ഉപാസിച്ചാലേ ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ പറ്റൂ, ബാക്കിയുള്ള ഉപാസനകളെല്ലാം അസംബന്ധമാണ് എന്ന് വരുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഇതാണ്, എല്ലാ ഉപാസനകളും അജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ്, കർമ്മയോഗം ഉൾപ്പെടെയുള്ള എല്ലാ ഉപാസനകളും. തത്വജ്ഞാനത്തിൽ അവിടെ ഉപാസനകളില്ല, അജ്ഞാനജന്യമായ ഉപാസനകളൊന്നും തന്നെ അവിടെയില്ല. അത് പരമാർത്ഥം, അവിടെ ഉപാസനകൾ അവസാനിക്കുന്നു. ഇനി ഉപാസനയുടെ തലത്തിൽ അത് ഇന്ന രീതിയിലാണെന്ന് ആർക്കും വാശി പിടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അഗ്നികൽപ്പന വരുന്നു. വൈശ്വാനരുടെ ഉപാസനയിൽ അഗ്നിയെ നാനായി രൂപത്തിൽ കൽപ്പിക്കുന്നു. ഇതെല്ലാം എന്താണ്, ഈശ്വര സർവാത്മാവായതുകൊണ്ട് അതിലും ദോഷമൊന്നുമില്ല എന്ന് പറയുന്നു. പ്രഥമന പരമേശ്വര പരിഗ്രഹേ പ്രാദേശമാത്രശ്രുതിരൂപദ്ധ്യതയിരി താം വ്യാഖ്യാതം ആരംഭതേ പറയുന്നു. പരമാത്മാ എന്ന് പറയുമ്പോൾ സർവാത്മാവാണ്. അങ്ങനെ പറയുമ്പം പ്രാദേശം മാത്രം, ഒരു പ്രത്യേക ദേശം, ദ്വിലോകം ഒരു പ്രാദേശം, പൃഥിവി ഒരു പ്രാദേശം മാത്രം, മൂർധ പ്രാദേശം പറയുന്നു. മൂർധ മുതൽ താടി വരെ, ചുബുകം വരെ, അല്ലെങ്കിൽ മൂർധ തുടങ്ങി പാദം വരെ, ഈ പ്രാദേശ കൽപ്പനകൾ അങ്ങനെ വരും ഉപാസനയിൽ എന്നാണ്. ഇത് തന്നെ വേറെ തരത്തിൽ പ്രതിമാ കൽപ്പന എന്ന് പറയുന്നു ഉപാസനയിൽ. അതെങ്ങനെ സംഭവിക്കും? ഒരു പ്രത്യേക ദേശത്തെ നിർദ്ദേശിക്കരുത്, ഇതാണ് ഇവിടെ നീ ഈശ്വരനെ ഉപാസിക്കുക. അതിന് സമാനം പറയുന്നു, അഭിവ്യക്തേർ ഇത്തി ആശ്മരഥ്യ. ഇവിടെ ആശ്മരഥ്യൻ എന്ന് പറയുന്ന ഒരു ആചാര്യനെ അടുത്ത് പറയുന്നു വ്യാസമഹർഷി സൂത്രകാരൻ. പറയുന്നു ഇങ്ങനെ മുമ്പൊരാചാര്യൻ ഉണ്ടായിരുന്നു, ആചാര്യന്റെ അഭിപ്രായ പ്രകാരം പ്രാദേശം മാത്ര കൽപ്പനയുടെ താല്പര്യം ഇതാണ്, ഒരു ദേശത്തെ നിർദ്ദേശിക്കുന്ന ഇങ്ങനെയാണതാണ് അത് പറയുന്നു. അതിമാത്രസ്യാവി പരമേശ്വരസ്യ പ്രാദേശമാത്രത്വം അഭിവ്യക്തി നിമിത്തം സ്യാത്. അതിമാത്രനാണ് പരമേശ്വരൻ എന്ന് വെച്ചാൽ പരിണാമശൂന്യനാണ്, പരിമാണ അളവ്, പ്രത്യേകിച്ചൊരു അളവ് പറയാൻ പറ്റില്ല. മറ്റൊരളവ് കൽപ്പിക്കുകയാണ്, ദ്വിലോകം, മൂർധാവ്, പാദം, ചുബുകം, താടി, ഇങ്ങനെയൊക്കെയുള്ള മാത്ര കൽപ്പിക്കുന്നുണ്ടല്ലോ, പരിമാണം അളവ്. അത് അതിക്രമിച്ചവനാണ് അതിമാത്രൻ ഈശ്വരൻ. അതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈശ്വരൻ അരൂപനാണ്. ആ ഈശ്വരൻ എങ്ങനെ പ്രതിമയുണ്ടാവും? അത് ശരിയാണ്, അതിമാത്രനാണ് ഈശ്വരൻ, പ്രത്യേകിച്ച് ഒരളവില്ല. പരമേശ്വരസ്യ പ്രാദേശമാത്രത്വം അതിനൊരു അളവിനെ കൽപ്പിക്കുന്നു. ഒരു മൂർധാവെന്നോ ദ്വിലോകമെന്നോ മൂർധാവെന്നോ ഒക്കെ കൽപ്പിക്കുന്നു. പറയുന്നു ഇത് കൽപ്പന തന്നെയാണ്, സത്യമെന്ന് പറയുന്നില്ല. പ്രതിമയും മറ്റും എന്താണെന്ന് പേര് കൽപ്പനകൾ മാത്രമാണ്. ആ ഉപാസനയുടെ താല്പര്യം എന്താണ്, ഉപാസനയുടെ തത്വം എന്താണെന്ന് ചിന്തിക്കുന്നവർ പറയുന്നത് ഇതൊരു കൽപ്പന എന്നാണ്, അല്ല സത്യം എന്ന് കരുതിയിട്ടല്ല. സത്യത്തിലേക്ക് എത്തിയ പിന്നെ അവിടെ ഉപാസനയില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല, സ്തുതിയില്ല, കീർത്തനമില്ല, ഭജനമില്ല, ഒന്നുമില്ല. അവിടെ എന്താണ്, കേവലമായ പരിശുദ്ധമായ ബോധം, അറിവ് മാത്രം. അവിടെ ഇതിനൊന്നും സ്ഥാനമില്ല. പക്ഷെ എന്താണ്, ഇവിടെ ഉപാസനയുടെ ഇത് വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. പ്രാദേശമാത്രത്വം, പ്രത്യേക ഒരു ദേശത്തെ കൽപ്പിക്കുന്നു. അതെന്താണ്? അഭിവ്യക്തി നിമിത്തം. അതെന്താണ്? ഈശ്വരന്റെ പ്രകടഭാവത്തിനുള്ള നിമിത്തങ്ങളായി ഓരോന്നിനെ കാണിക്കുകയാണ്. അത് പറയുന്ന അഭിഭജ്യത്തെ ചില പ്രാദേശം മാത്ര പരിമാണ പരമേശ്വര ഉപാസകാനാകൃതേ, ഉപാസകന് വേണ്ടി എന്നുവെച്ചാൽ ധ്യാനിക്കുന്നതിന് വേണ്ടി. അഭിഭജ്യത്തെ ചില പ്രാദേശം മാത്ര പരിമാണ പരമേശ്വര, അവിടെ ആ പരമേശ്വരൻ പ്രകടമാകുന്നു. പ്രാദേശം മാത്ര പരിമാണത്തോടുകൂടിയവൻ ആ അളവിൽ എന്ന് വെച്ചാൽ അതിപ്പോ ഏത് രൂപത്തിലാണോ അത് സാധാരണ പറയാറുണ്ടല്ലോ, ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ അവന് പ്രകടമാകുന്നു. കുരങ്ങനായിട്ടാണ് ഈശ്വരനെ ഉപാസിച്ചാൽ കുരങ്ങന്റെ രൂപത്തിൽ വരും. അയാള് പറയും അയാള് കുരങ്ങന്റെ ഉപാസകനാണ് എന്ന് പറയും. കുരങ്ങന്റെ ഉപാസിക്കാൻ കുരങ്ങന്റെ രൂപത്തിൽ അത് പ്രകടമാകുന്നു, ആ പരിമാണത്തിൽ വരുന്നു. അല്ല, വളരെ മനോഹരമായ ഒരു പുരുഷരൂപമായിട്ടോ സ്ത്രീരൂപമായിട്ടോ ഈശ്വരനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ രൂപത്തിൽ പ്രകടമാകുന്നു. എങ്ങനെ ധ്യാനിക്കുന്നോ ആ ധ്യേയമായ രൂപത്തിൽ ഈശ്വരൻ പ്രകടമാകാം. അതാണ് പറഞ്ഞു ഉപാസകാനാകൃത്തെ, പറയുന്നു ഉപാസകാനാകൃത്തെ അനുഗ്രഹായ പ്രാദേശം മാത്രം അഭിവ്യജ്യത പ്രദേശേഷു അമ്മിയത് അഭിവ്യജ്യത. ഇനി ഒരാൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു ഈശ്വരൻ, അപ്പോൾ അവിടെ ഹൃദയത്തിൽ ഏത് രൂപത്തിലാണോ അയാൾ ചൈതന്യമായിട്ടാണ് ധ്യാനിക്കുന്നതെങ്കിൽ പറയുന്നു അവിടെ ചൈതന്യമായി പ്രകടമാകുന്നു. ഒരാൾ പറയുന്നു ഹൃദയത്തിൽ അയാൾ ഒരു വെളിച്ചമായിട്ട് ധ്യാനിച്ചു, വെളിച്ചമായി പ്രകടമാകുന്നു പറയുന്നു. സാക്ഷാത്കാരം എന്ന് പറയുന്നു, ഞാൻ അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കാം, നിഷേധിക്കുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഇതെല്ലാം ഉപാസനയുടെ ഫലമായി വരുന്ന അനുഭവങ്ങളാണ്. ഉപാസന എന്ന് പറയുന്നത് ധ്യാനമാണ്. ധ്യാനത്തിന്റെ ഫലമായി വരുന്ന ഇവിടെ എന്താണ് പറഞ്ഞത്? അഭിവ്യക്തിയാണ്. ആ അഭിവ്യക്തി എന്ന് പറയുന്നത് പരിമിതമാണ്, പരിച്ഛിന്നമാണ്. പരമാർത്ഥം ഒന്ന് ധരിച്ചു കളയരുത്. പരമാർത്ഥം ഇതല്ല. പരമാർത്ഥം എന്താണ്? തത്വമാണ്. അത് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിലൂടെ പ്രകടമാകുന്ന ഒന്നല്ല. അതല്ല പരമാർത്ഥ തത്വം. അത് ഉപാസകനെ സംബന്ധിച്ച് ഉപാധികളിലൂടെ പ്രകടമാകുന്നു എന്നേ ഉള്ളൂ. അതിന്റെ പരമാർത്ഥ സ്വരൂപം അങ്ങനെയല്ല. ഏതുപോലെ പരമാർത്ഥ സൂര്യനും പ്രതിബിംബ സൂര്യനും പോലെയുള്ള ഒരു വ്യത്യാസം അവിടെയുണ്ട്. തനിക്ക് കാണുന്നതിന് വേണ്ടി അവിടെ ഛായാരൂപത്തിൽ ദർപ്പണത്തിൽ ആദിത്യൻ തന്നെ നിൽക്കുന്നു. പക്ഷെ പരമാർത്ഥത്തിലുള്ള ആദിത്യൻ എന്താണ്? അത് വേറെ. അത് ആകാശത്ത് നിൽക്കുന്നു, ദർപ്പണത്തിലല്ല. പ്രാദേശം മാത്ര ഹൃദയപ്രതിഷ്ഠേന വായം മനസ്സ അനുസ്മരിതേ തേന പ്രാദേശം മാത്ര എത്തിച്ചതേ. ഈ പ്രാദേശം മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയപ്രതിഷ്ഠേന. ആദ്യം ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഹൃദയസ്ഥാനം മനുഷ്യന്റെ ശരീരത്തിലുള്ള ഈ ഹൃദയസ്ഥാനം തന്നെ. നമ്മുടെ ശരീരം കീറി മുറിച്ച് നോക്കിയാൽ കാണുന്ന ആ സ്ഥാനം തന്നെ. അതൊന്നേ ഉള്ളൂ ശരീരത്തിലേത് ഭാഗത്തിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉപാസനയ്ക്ക് നിർദ്ദേശിക്കുന്ന അതിനെ തന്നെയാണ്. അത് ഭാഷകാരം പല സ്ഥലത്തും വ്യക്തമായി പറയുന്നി. അതിന് നമുക്ക് വേറെ ഭാവനയൊന്നും വേണ്ട. അത് ഒരു ഒരാളുടെ കൈയുടെ മുഷ്ടിയുടെ വലിപ്പമുള്ളത്, അത് താമരയുടെ മുകളം പോലെ ഇരിക്കുന്നത്, അതിൻ്റെ മേലോട്ട് നാഡികൾ സഞ്ചരിക്കുന്നത് എന്നെല്ലാം പറയുന്നത് ഈ ഭൗതികമായ ഹൃദയത്തിൽ തന്നെയാണ്. അതിനി വേറെ ആരെങ്കിലും ഭാവനയിൽ കണ്ടിട്ട് ഇനി ഹൃദയം വേറെയാണെന്നൊന്നും പറയണ്ട. ഈ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? അതിനെ പ്രതിഷ്ഠിക്കുന്നു. ഹൃദയം ചിലടത്ത് പറയാം ഹൃദയം, ചില ഹൃദയ ഹൃദയ ആകാശം, ചിലടത്ത് പറയാം ഹൃദയത്തിലുള്ള അന്ധകരണം, അങ്ങനെ പലതരത്തിൽ പറയും. അവിടെ പ്രതിഷ്ഠിക്കുന്നു. ഹൃദയപ്രതിഷ്ഠന കാരണം അത് ഹൃദയത്തെടുക്കുന്നത്, ഈ ജീവന്റെ പ്രകടഭാവം വ്യക്തമായിരിക്കുന്നത് കൂടുതൽ ഹൃദയത്തിലാണ്. കാരണം ഹൃദയം പിടിക്കുന്നത് നമുക്ക് കാണാമല്ലോ, പ്രാണികളെയൊക്കെ കൊന്നു നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഹൃദയം പിടിക്കുന്നതാണ്. ആ ഹൃദയം പിടിപ്പ് നിൽക്കുമ്പം ചത്തു. അപ്പോൾ ഒരു ആളിന് കാണാമെന്നുള്ള ജീവന്റെ ഏറ്റവും സൂക്ഷ്മമായി അഗ്നമായ നേത്രങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇതുപോലെ ഉപകരണങ്ങളൊന്നുമില്ലല്ലോ. കാണാമെന്നുള്ള ഏറ്റവും സൂക്ഷ്മമായ ആ ഭാവം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ചലനമാണ്. അതുകൊണ്ട് കരുതി ആ ഹൃദയത്തിലാണ് ഈശ്വരന്റെ സ്ഥാനം. ഈശ്വരൻ ആ ഹൃദയത്തെ വിടുമ്പോൾ ഹൃദയം നിശ്ചലമാകുന്നു, മനുഷ്യൻ ചത്തുപോകുന്നു. നമ്മൾ ഇന്നത്തെ പോലെയുള്ള ശാസ്ത്രത്തിന്റെ വികാസമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കരുതി ഇത്രയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. തല പൊട്ടിച്ചു നോക്കിയാൽ ഇതുപോലെ മിടിക്കുന്ന ഒരു സാധനം അവിടെ കാണാൻ പറ്റത്തില്ല. ഹൃദയം മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല, മിടിക്കുന്ന സാധനം കാണാം. അപ്പൊ അതാണ് ജീവന്റെ സ്ഥാനം നന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? അതാണ് ജീവന്റെ സ്ഥാനമെങ്കിൽ അവിടെ ധ്യാനിക്കുക. എന്തിനു ധ്യാനിക്കണം? പരമാത്മാവിനെ. ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നു അവിടെ അത് പ്രകടമാകും. പരമാത്മാവെന്ന് പറയുമ്പോൾ ഒരു ദേവീ ഭാവനയാണ് അല്ലെങ്കിൽ ദേവഭാവനയാണ്, ആ രൂപത്തിൽ അത് പ്രകടമാകും. ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെയാണ് സ്വപ്നത്തിൽ സംസ്കാരത്തിനനുസരിച്ച് നാനാ രൂപങ്ങൾ പ്രകടമാകുന്ന അതുപോലെ ഹൃദയപ്രതിഷ്ഠിതേന ചായം വായം മനസ്സ അനുസ്മര്യതേ. മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നവരാണ്. ധ്യാനത്തെയാണ് പറയുന്നത് അനുസ്മരണം എന്നുവെച്ചാൽ സ്മരണത്തെ തുടർന്ന് സ്മരണം, അതിനെ തുടർന്ന് സ്മരണം, അതിനെ തുടർന്ന് സ്മരണം. ആ സ്മരണത്തിന്റെ തുടർച്ചയാണ് അനുസ്മരണം. അനുസ്മരണം തന്നെയാണ് ധ്യാനം. ഹൃദയത്തിൽ ഈശ്വരൻ അങ്ങനെ ധ്യാനിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? തേന പ്രാദേശം മാത്രം എത്തിച്ചതി. അതുകൊണ്ട് അവിടെ അത് പ്രകടമാകുന്നു. പറയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഉപാസനയുടെ ഫലമാണ്. അതിനല്ല തത്വജ്ഞാനം എന്ന് പറയുന്നു. തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഉപാസനയിൽ ഹൃദയത്തിന് വരുന്നത് പോലുള്ള ഒരു പ്രാധാന്യമൊന്നും അവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? തത്വത്തിനങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നുമില്ല. ഈ സ്ഥാനങ്ങളെല്ലാം തത്വത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഹൃദയമായാലും ശരി, ശിരസായാലും ശരി, എല്ലാം തത്വത്തെ ആശ്രയിച്ചിട്ടാണ്. തത്വം ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ല. അപ്പോൾ തത്വം എന്ന് പറയുന്നത് എന്താണ്? സർവാധാരമായി. അപ്പോൾ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സർവത്തിനും ആധാരമായിരിക്കുന്ന താണ് തത്വം എന്ന് ബോധിക്കുന്നതാണ്. അവിടെ പിന്നെ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. തത്വജ്ഞാനത്തിന് അതിൻ്റെ ആവശ്യമില്ല. അത് സർവാധാരമാണെന്ന് ബോധിച്ചാൽ മതി. ഇവിടെ പറയുന്നത് ഉപാസനയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് പ്രാദേശം മാത്രം എന്ന് പറഞ്ഞ അവിടെ പ്രകടമാകുന്നുണ്ട്. ഹൃദയം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ അഭിവ്യക്തി ഇത്തി ആസ്മരത്യം അടുത്തു വരുന്നത് ഇതും ഒരുമിച്ച് ഒരുപോലെ പോകുന്നതാണ്. ആസ്മരത്യനെന്ന് പറയുന്ന ആചാര്യൻ പറയുന്നത് അഭിവ്യക്തി ഉണ്ടാകുന്നു, ഹൃദയത്തിൽ അഭിവ്യക്തി ഉണ്ടാകുന്നു. അങ്ങനെ ഈ ആചാര്യം പറയുന്നത്. പ്രാദേശ മാത്രശ്രുതിൽ അഭിവ്യക്തിയർ ഉപപദ്ധ്യതയെത്തി അസ്മരതി ആചാര്യവുമാൻ്റെ. അതുകൊണ്ട് പ്രാദേശ മാത്രത്തെ കാണിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഉപാസകാനാ കൃത്യ, ഉപാസകന് വേണ്ടിയിട്ട്. വാസ്തവത്തിൽ എന്താണ്? അതിമാത്രനാണ്, ഈ അളവുകളെല്ലാം അതിക്രമിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഭാഷകാരൻ മറ്റു പല സന്ദർഭങ്ങളിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അസ്മരഥ്യൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായമായിട്ടുള്ള അല്ലാതെ ഇനി അടുത്ത് വരുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? അനുസ്മൃതയർ ബാദരി, ബാദരി ആചാര്യന്റെ അഭിപ്രായം. ഇത് ബാദരി എന്ന് പറയുന്ന ഒരാചാര്യനാണ് പറയുന്നത്. എന്താണ് അനുസ്മൃതേഹേ? അവിടെ പറയുന്നു, പ്രാദേശമാത്ര ഹൃദയ പ്രതിഷ്ഠേന വായം മനസ അനുസ്മരിതേ തേന പ്രാദേശം മാത്രം എത്തിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ ചേർത്ത് പറഞ്ഞു. പ്രാദേശമാത്ര ഹൃദയ പ്രതിഷ്ഠേന വായം, പ്രാദേശമാത്രമായ ഹൃദയം, ഹൃദയപ്രതിഷ്ഠിതനാണ് ഈ പരമാത്മാവ്. അതിനെ മനസ്സനുസ്മരിതേ, മനസ്സുകൊണ്ട് അവിടെ ധ്യാനിക്കുന്നതുകൊണ്ട് വിശേഷിച്ച്. നേരത്തെ പറഞ്ഞ എന്താണ്? അവിടെ പ്രതിഷ്ഠിതനാണെന്ന് പറഞ്ഞു. അവിടെ പ്രതിഷ്ഠിതനാണ്, പക്ഷെ ഉപാസകൻ എന്ത് ചെയ്യുന്നു? തൻ്റെ മനസ്സുകൊണ്ട് അവിടെ ധ്യാനിക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രാദേശം മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നു, ധ്യാന വിഷയമായതുകൊണ്ട്. മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് ഒരു കാര്യമാണ്. അവിടെ പ്രാദേശം എന്ന് പറയുന്നതിന് മനസ്സും ഒന്ന് കിടക്കാം. പ്രാദേശം മാത്ര പ്രാദേശേന മിത, മനസ്സുകൊണ്ട് ധ്യാനിക്കപ്പെട്ടത്, മനസ്സുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഉപാസനയുടെ ഒരു ഗുണം അതാണ്. ഏതിനെ ഉപാസിക്കുന്നുവോ അതിനെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയും. അതിനാണ് ഈ ചെറിയൊരു സ്ഥാനം വയ്ക്കുന്നത്. ഹൃദയം എന്ന് പറയുന്ന ചെറിയൊരു സ്ഥാനം വച്ചിരിക്കുന്നു. ആ ചെറിയ സ്ഥാനമാകുമ്പോൾ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റുമല്ല, മനസ്സ് പൂർണ്ണമായി തന്നെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പ്രാദേശം മാത്രം ഹൃദയ പ്രതിഷ്ഠയാണ്. ഇപ്പൊ മുമ്പ് പറഞ്ഞിടത്തും അങ്ങനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു, ഇവിടെ പറയുന്നു അതിനെ ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട്. പ്രാദേശം മാത്രം എന്ന് പറയുന്നു. അപ്പോ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഉപാസിക്കുന്ന വിഷയം മറ്റേ അയാളുടെ മനസ്സുകൊണ്ട് വിഷയമാക്കാന്ന് വെച്ചാൽ അത് മനസ്സുകൊണ്ട് അതിനെ പരിച്ഛിന്നമാക്കുന്നു. തത്വജ്ഞാനം അങ്ങനെ തത്വത്തെ മനസ്സുകൊണ്ട് ഒരിക്കലും പരിച്ഛിന്നമാക്കാൻ പറ്റില്ല. തത്വത്തെ ചിന്തിക്കാം മനസ്സുകൊണ്ട്, പക്ഷെ തത്വത്തെ എങ്ങനെയാണോ ഉപാസകൻ തൻ്റെ മനസ്സുകൊണ്ട് താൻ ധ്യാനിക്കുന്ന വിഷയത്തെ വിഷയമാക്കുന്നത്, പരിച്ഛിന്നമാക്കുന്ന, അതുപോലെ തത്വത്തെ മനസ്സിന് വിഷയമാക്കാൻ പരിച്ഛിന്നമാക്കാൻ കഴിയത്തില്ല. തത്വത്തെ മനസ്സ് ഗ്രഹിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ദേശകൽപ്പനകളൊന്നും കൂടാതെ, ബിംബകൽപ്പനകളൊന്നും കൂടാതെ തത്വത്തെ ഗ്രഹിക്കാൻ പോകുമ്പോൾ, തത്വത്തെ മനസ്സ് ഉൾക്കൊള്ളുമ്പോൾ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്, ഗ്രഹിക്കുന്നെങ്ങനെയാണ്? അത് വിഷയമെന്നല്ല, അത് അവിഷയമാണ്. തത്വം അവിഷയമാണ് മനസ്സിന്, തത്വം അപരിച്ഛിന്നമാണ് മനസ്സിന്, തത്വം അപ്രമേയമാണ്. ഇത്തരത്തിലാണ് അത് ഗ്രഹിക്കുന്നത്. അതും ഒരു ഗ്രഹണമാണ്. ആ ഗ്രഹണം തന്നെ ആ തത്വത്തിൻ്റെ പ്രമേയത്വം, വിഷയത്വം, പരിച്ഛിന്നത്വം ഇതിനൊക്കെ നിഷേധിക്കുന്നു. ഉപാസനയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉപാസനയിൽ ആദ്യം അവൻ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു എന്താണ്? ഇത് ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാണ്, ഹൃദയത്തിലാണ് ഇതിൻ്റെ സ്ഥിതി, ഈശ്വരൻ്റെ സ്ഥിതി ഹൃദയത്തിലാണ്. എന്നിട്ട് ആ മനസ്സ് തന്നെ പറയുന്നത് എന്താണ്? ആ ഹൃദയത്തിൽ സ്ഥിതനായ ഈശ്വരന്റെ രൂപം ഇന്നതാണ്. അവിടെ ഏത് രൂപം കൊടുക്കാം? ദേവിയുടെ രൂപമോ ദേവന്റെ രൂപമോ അല്ലെങ്കിൽ ചൈതന്യം എന്നൊരു രൂപത്തെ കൽപ്പിക്കുകയോ സത്ത എന്നൊരു രൂപത്തെ കൽപ്പിക്കുകയോ അങ്ങനെ നാമരൂപങ്ങളെ കൽപ്പിച്ചുകൊണ്ട് ആ നാമരൂപങ്ങളിലൂടെ ആ വിഷയത്തെ പരിച്ഛിന്നമാക്കി സ്വയം ധ്യാനിക്കുന്നു. അവിഷയമാണ് അപരിച്ഛിന്നമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കാൻ ഒക്കത്തില്ല. അവിഷയമായ ബ്രഹ്മത്തെ ആർക്കും ധ്യാനിക്കാൻ കഴിയത്തില്ല. അവിഷയം എന്ന് വെച്ചാൽ മനസ്സിന് വിഷയമല്ല, പിന്നെ എങ്ങനെ ധ്യാനിക്കും? അപ്പോൾ നാമമോ രൂപമോ ആകുന്നു, ഉപാധികളിലൂടെ അതിനെ വിഷയമാക്കുന്നു, അതാണ് അനുസ്മരണം എന്ന് പറയുന്നത്. ഇത് ധ്യാനിക്കുന്നു. അതുകൊണ്ടാണ് ദേവി ദേവ കൽപ്പനകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് അവിടെ പ്രാദേശം മാത്രം എന്ന് പറയുന്നു. അതേതുപോലെ യഥാ പ്രസ്ഥമിതാഹ യവാഹ പ്രസ്ഥ ഇത്യുച്ചന്തി തദ്വ, പഴയകാലത്ത് അളക്കുന്ന സാധനമാണ് പറ, ഇടം കഴി നാഴി എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് അളന്നു കഴിയുന്ന ആ ധാന്യത്തെ പറയും ഇത് ഒരു പറയാണ് എന്ന് പറയും. വാസ്തവത്തിൽ പറയാന്ന് പറയുന്ന അളക്കുന്ന പാത്രമാണ്. അതുപോലെയാണ് ഇവിടെ ആത്മാവിന് പറയുന്ന പ്രാദേശം മാത്രം എന്ന് പറയുന്നു. മനസ്സുകൊണ്ട് അതിനെ വിഷയമാക്കുന്നുണ്ട്. വാസ്തവത്തിൽ പരിണാമം പരിമിതി എന്ന് പറയുന്ന മനസ്സിനാണുള്ളത്, ധ്യേയമായിരിക്കുന്ന പരമാത്മാവിനല്ല. പക്ഷെ മനസ്സുകൊണ്ട് അതിനെ ഉപാസകൻ വിഷയമാക്കുന്നുണ്ട്. അതിനെ പറയുന്നു പ്രാദേശം മാത്രമാണ്. അസുഖത്തിൽ പ്രാദേശം മാത്രമായിരിക്കുന്ന മനസ്സാണ്. പ്രാദേശം എന്ന് പറയുന്നത് എന്താണ്? മനസ്സാണ്. അളവുള്ളത് മനസ്സിനാണ്, പരിമിതിയുള്ളത് മനസ്സിനാണ്, പരിച്ഛിന്നനായിരിക്കുന്ന മനസ്സാണ്. യത്യപിച യവേഷ സ്വഗതമേവ പരിമാണം ഭ്രത്ത സംബന്ധാത് വ്യജ്യത പറയുന്നു. ശരിയാണ്, അളവുള്ളതിനെ അളക്കാൻ പറ്റും. നെല്ലിൽ അളവുണ്ട്, അതിനെ പറയുന്നു ഇടം കഴിയുന്നൊക്കെ പറയുന്ന അളവുണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? പാത്രം കൊണ്ട് അളന്നെടുക്കുന്നു. അതിലളവില്ലെങ്കിൽ അളക്കാൻ പറ്റുമോ? പക്ഷെ അതുപോലെ ഇവിടെ ഗ്രഹിക്കരുത്. ഇത് അളവുള്ളതിനെ അളക്കുകയല്ല, അളവില്ലാത്ത പരമാത്മാവിനെ മനസ്സുകൊണ്ട് അളക്കുകയാണ്. ആ വ്യത്യാസം. നെല്ല അങ്ങനെയല്ല, അതിനൊരു അളവുണ്ട്. അളവോ തൂക്കമോ നീളമോ വീതിയോ എല്ലാം ഉണ്ട്. ഒരു പരിമാണം അതിനുണ്ട്, ഒരു ഗുരുത്വം അതിനുണ്ട്, അതെല്ലാം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അളക്കാൻ കഴിയുന്നു. ആത്മാവിന് അതുപോലെ ഒരളവുണ്ടോ അളക്കാൻ വേണ്ടിയിട്ട്? പറയുന്നുമില്ല. അതില്ല. ചൈഹ പരമേശ്വര ഗതം കിഞ്ചിത് പരിമാണമസ്തി. ഈശ്വരൻ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. യത് ഹൃദയ സംബന്ധാ വ്യജ്യത, അങ്ങനെ ഒരു അളവ് ഹൃദയത്തിലൂടെ പ്രകടമാകുകയാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരന് അങ്ങനെ ഏതെങ്കിലും ഒരു രൂപമില്ല ഹൃദയത്തിലൂടെ പ്രകടമാകാൻ. നമ്മൾ പറയുന്നു ഞാൻ ദേവനെ ഉപാസിച്ചു ഹൃദയത്തിൽ, ദേവൻ ശംഖു ചക്ര യഥാ പത്മനായി ഹൃദയത്തിലൂടെ ഈ രൂപങ്ങളോടുകൂടി ഹൃദയത്തിലൂടെ പ്രകടമായി ഭക്തൻ പറയും. പ്രകടമായത് എന്താണ്? നീ ധ്യാനിച്ച രൂപമാണ്. നീ അങ്ങനെ ധ്യാനിച്ചത് കൊണ്ട് ഈശ്വരൻ അവിടെ അങ്ങനെ പ്രകടന. അല്ലാതെ ഈശ്വരനിൽ വാസ്തവത്തിലുള്ള രൂപം പ്രകടമായതല്ല. അതാണ് പറയുന്നത്. ഈശ്വരന് പ്രത്യേകിച്ച് ഒരു അളവില്ല. പക്ഷെ നീ അളക്കുന്ന പാത്രത്തിന് ചില അളവുകളുണ്ട്. ആ അളവുകളാണ് അവിടെ പ്രകടമാകുന്നത്. അത് യവം പോലെയല്ല. യവത്തിനൊരളവുണ്ട്, അത് അളന്ന പാത്രത്തിലൂടെയും പ്രകടമായി. ഈശ്വരന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നാമമോ രൂപമോ ഇല്ല. പക്ഷെ നാമമോ രൂപമോ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രകടമാകും. പ്രകടമാകുമ്പോൾ അത് സത്യമെന്ന് ധരിച്ചു കളയരുത്. അതും മനസ്സ് സൃഷ്ടിച്ചത് തന്നെ എന്നർത്ഥം. അല്ലാതെ വാസ്തവത്തിൽ അവിടെ അങ്ങനെയൊന്നില്ല. അതാണ് യദ്യപിച്ച വിവേഷു സുഗതമേവ പരിമാണം പ്രസ്തുത സംബന്ധാത്വജിത. യവത്തിൽ യവത്തിലുള്ള അളവാണ് പുറത്തു വരുന്നത്. അളക്കുമ്പോൾ തദ്ദേഹ പരമേശ്വരഗതം കിഞ്ചിത് പരിമാണം അസ്ഥി ഈശ്വരനിൽ അങ്ങനെ ഒരു രൂപമില്ല, അളവില്ല, പരിമാണമില്ല, ആകാരം ഒന്നുമില്ല. യത് ഹൃദയ സംബന്ധാത് വിജ്യതേ, ഹൃദയ സംബന്ധം കൊണ്ട് അങ്ങനെ പ്രകടമാകുന്നതിന് അവിടെ ഒന്നുമില്ല. ഹൃദയത്തിനുണ്ടളവ്, നാമൂരൂപമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ധ്യാനിക്കുന്ന ഈശ്വരൻ അങ്ങനെ ഒന്നുമില്ല. അവിടെ ആരെ ധ്യാനിച്ചാലും ഈശ്വരനെ ദേവനായി ധ്യാനിച്ചാലും ദേവിയായി ധ്യാനിച്ചാലും സത്തായോ ചിത്തായോ ആനന്ദമായോ എങ്ങനെ ധ്യാനിച്ചാലും ഏത് രൂപത്തിൽ ധ്യാനിച്ചാലും ശരി, അവിടെ പ്രകടമാകില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രകടമാകും. സംഘും ചക്രവും ഗതവും പത്മവും എല്ലാം പ്രകടമാകും, പക്ഷെ എന്താണ് അതൊന്നും ഈശ്വരനിൽ പരമാർത്ഥത്തിലുള്ള രൂപമല്ല. പിന്നെന്താണ്, അതൊക്കെ മനസ്സിന്റെ രൂപങ്ങളാണ്. മനസ്സെന്ന് പറയുന്നത് എന്താണ്? അത് ആ പരമാത്മശക്തി തന്നെ. മനസ്സ് വേറൊന്നുമല്ല, മനസ്സെന്ന് പറയുന്നത് ആ പരമാത്മശക്തിയാണ്. അതിങ്ങനെ രൂപങ്ങളെ പ്രകടമാക്കും, അത് കാണും. അത് പരമാർത്ഥമല്ലെന്നാണ് ഇവിടെ പറയുന്നത്. തഥാവേ പ്രയുക്തയഃ പ്രാദേശമാത്ര ശ്രുതേഃ സംഭവതി കഥം യഥാ കഥഞ്ചിത് അനുസ്മരണം ആലംബനം ഇത്യുച്യതേ. തഥാപി പ്രയുക്തയഃ പ്രാദേശമാത്ര ശ്രുതേഃ, ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നില്ലേ, ഇത് ലോകമാണ്, മൂർദ്ധാവും പാദം പൃഥിവിയാണ്, അവിടെയാണ് പ്രാദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. സംഭവതി യഥാകഥഞ്ചിത് അനുസ്മരണം ആലംബനം, അതുകൊണ്ടെന്താണ്, ഒരു തരത്തിൽ നമുക്ക് സങ്കല്പിക്കാം. അനുസ്മരണം യഥാ കഥഞ്ചിത് ആലംബനം സംഭവതി. വാസ്തവത്തിൽ ആലംബനമില്ല മനസ്സിനവിടെ, എന്നാലും ഒരു തരത്തിൽ ശ്രുതി അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്താ, ഈശ്വരന് ദ്വലോകം എന്ന് പറയുന്ന ഒരു മൂർധാവുണ്ടോ, പൃഥ്വി എന്ന് പറയുന്ന പാദമുണ്ടോ, ഒന്നുമില്ല. എന്നാലും ശ്രുതി അങ്ങനെ നിർദ്ദേശിക്കുന്നതാണ് യഥാ കഥഞ്ചിത് എന്ന് വെച്ചാൽ പണിപ്പെട്ട്, അല്ലെ, ഉപാസിക്കുന്നതിന് ഇത്രയും വലിയ പ്രയാസം ഇല്ലാത്ത ഒന്നിനല്ലേ ഉപാസിക്കുന്നത്. ഈശ്വരന് മൂർധാവുണ്ടോ, ഇല്ല, പക്ഷെ അവിടെ അവൻ ഈശ്വരന് മൂർധാവിനെ ധ്യാനിക്കുന്നു. ഈശ്വരന് താടിയുണ്ടോ, ഇല്ല, പക്ഷെ ഈശ്വരന് താടിയെ ധ്യാനിക്കുന്നു. ഒരുപാട് പണിപ്പെട്ടാലേ അത് സാധിക്കത്തുള്ളൂ. യഥാ കഥഞ്ചിത് അങ്ങനെ ഒരു പ്രദേശത്തെ അവിടെ കൽപ്പിക്കുന്നു എന്നാണ്. പ്രാദേശം മാത്രത്വേന വായം അപ്രാദേശം മാത്രോപി അനുസ്മരണീയ പ്രാദേശമാത്ര ശ്രുതി അർത്ഥവത്തായി. പ്രാദേശമാത്ര ശ്രുതി അർത്ഥവത്താകണം, അത് സാർത്ഥകമാകണം. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കും. ശ്രുതി നിർദ്ദേശിച്ച് ഇങ്ങനെ ഈശ്വരന് കുറെ അവയവങ്ങളും മറ്റും നിർദ്ദേശിച്ചു. അതുകൊണ്ട് പ്രാദേശമാത്രത്വനമായ അപ്രാദേശമാത്രോപി, വാസ്തവത്തിൽ അങ്ങനെയുള്ള പ്രാദേശങ്ങളൊന്നും അവയവങ്ങളൊന്നും ഇല്ലാത്തവനാണ് ഈശ്വരനെങ്കിലും അനുസ്മരണീയ സ്മരിക്കേണ്ടി വരുന്നു. എങ്ങനെ? ചില പ്രത്യേക ഭാഗങ്ങളായി സ്മരിക്കേണ്ടി വരുന്നു. എന്തുവരുന്നു? ശ്രുതി അർത്ഥവത്തായി. ശ്രുതി എന്നാലേ ശ്രുതി സാർത്ഥവുമാകും. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ ശ്രുതിയെ അനുസരിക്കുന്നവൻ ശ്രുതി പറഞ്ഞിരിക്കുന്ന രീതിയിൽ പരമാർത്ഥമല്ലെങ്കിലും ശ്രുതിയെ സാർത്ഥകമാക്കാൻ വേണ്ടി ധ്യാനിക്കുന്നു എന്നുള്ളത്. അതായത് അങ്ങനെ ഒന്ന് പരമാർത്ഥം അല്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ധ്യാനിക്കണം? ശ്രുതി നിർദ്ദേശിച്ചതുകൊണ്ട് ധ്യാനിക്കുന്നു. ഏവം അനുസ്മൃതി നിമിത്ത പരമേശ്വരോ പ്രാദേശമാത്ര ശ്രുതിരീതി ബാദരിരാചാര്യു. അതുകൊണ്ട് ബാദരി എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായമാണ് ധ്യാന നിമിത്തമാണ് അവിടെ ദേശത്തെ കൽപ്പിച്ചിരിക്കുന്നു. ധ്യാനിക്കാൻ വേണ്ടി ദേശത്തെ കൽപ്പിച്ചിരിക്കുന്നു, വാസ്തുദേശമല്ല. അനുസ്മൃതി എന്ന് വെച്ചാൽ ധ്യാനം. അത് നിമിത്തമായിട്ടാണ് പരമേശ്വരനിൽ പ്രാദേശമാത്ര ശ്രുതി എന്ന് ആണ് ബാദരി എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം. അപ്പോൾ അവിടെ ഒന്ന് ഉപാസനെ അംഗീകരിക്കുന്നു, ഉപാസ്യമായ രൂപങ്ങളെ അംഗീകരിക്കുന്നു, ഹൃദയാദിസ്ഥാനങ്ങളിൽ ഉപാസിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഉപാസിക്കുന്നിടത്ത് ഈശ്വരന് രൂപങ്ങളും അവയവങ്ങളും എല്ലാം കൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ശ്രുതിസമ്മതമായ കാര്യമാണ്, ഇതെല്ലാം ഉപാസനയെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അതിന് ആ പറയുന്നതിന് ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയുന്നത്, അതിന് തത്വവുമായിട്ട് വിരോധം വരുന്നില്ല. പരമാർത്ഥ ജ്ഞാനവും ഉപാസനയുമായിട്ട് വിരോധമൊന്നും വരുന്നില്ല. എന്തുകൊണ്ട് വിരോധം വരുന്നില്ല? ആ പരമാർത്ഥ ജ്ഞാനത്തെ വെളിപ്പെടുത്തി അതേ ശ്രുതി തന്നെ ഇത്തരം ഉപാസനകളെയും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം ഇവിടെ പ്രമാണമായി സ്വീകരിക്കുന്ന എന്താണ്? ശ്രുതിയാണ്. ശ്രുതി തന്നെ ഉപാസനയ്ക്ക് പ്രമാണമാണെങ്കിൽ ശ്രുതിയെ സ്വീകരിക്കാം. എങ്ങനെയാണോ പരമാർത്ഥ ജ്ഞാനത്തിന് ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്, അതുപോലെ ഉപാസനയ്ക്ക് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കാം. ഉപാസനകളും വേദവിഹിതമാണ്. അരൂപനായിരിക്കുന്ന ഈശ്വരന്റെ രൂപകൽപ്പനയും വേദസമ്മതമാണ്. അതിനാശ്രയിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വേദസമ്മതമാണ്. പക്ഷെ വേദം പറയുമ്പോൾ ഒന്ന് പറയും, എന്താണ് പരമാർത്ഥം? അതുകൂടെ പറയും. പരമാർത്ഥം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇതെല്ലാം ആ പരമാർത്ഥമാണ്. ഉപാസന എന്ന് പറയുന്നതും പരമാർത്ഥമല്ല. അപ്പോൾ ആ പരമാർത്ഥത്തെ ഇതിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ അവിടെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടല്ലേ അദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ വളരെ കാലം ദീർഘകാലം ചർച്ച ചെയ്താലും മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും പലർക്കും എന്താണ് ഉപാസന, എന്താണ് തത്വജ്ഞാനം എന്നുള്ള വിവേകം ഉണ്ടാവത്തി. അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസനയാണെന്ന് ധരിച്ചിരിക്കുന്നവരാണ് ഏറെ പേരും. എന്തുകൊണ്ട്? ഇതുപോലെ ഇവിടെ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്ന രീതിയിൽ രണ്ടിൻ്റെയും ഭേദത്തെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കിയിടത്തോളം കാലം ഉപാസന എന്താണ്, അദ്വൈതജ്ഞാനം എന്താണെന്നുള്ള വേർതിരി ഉണ്ടാകത്തില്ല. അദ്വൈതത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നവരും വലിയൊരു ശതമാനം എന്താണ്, ഉപാസനയാണ് അദ്വൈതജ്ഞാനം എന്ന് ധരിച്ചിരിക്കുന്നു. ആ ഭ്രാന്തി മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഓരോ സന്ദർഭങ്ങളിലും വിചാരം ചെയ്തിട്ട് ഇത് ആണ് ഉപാസന, ഇതാണ് അദ്വൈത ജ്ഞാനം എന്ന് വേർതിരിച്ചറിഞ്ഞാലേ മനസ്സിലാവും. അങ്ങനെ വേർതിരിച്ചറിയുന്നവന് അവനാണ് അദ്വൈത ജ്ഞാന ഫലമായിരിക്കുന്ന മുക്തി. അങ്ങനെയുള്ള ഒരു വേർതിരിവില്ലാത്തവനെ സംബന്ധിച്ചാണ് ഉപാസനയും ഉപാസനയുടെ ഫലങ്ങളുമെല്ലാം. എന്തായാലും രണ്ടു ഒരിടത്ത് സംഭവിക്കുന്നതല്ല. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവിടെ അദ്വൈത ജ്ഞാനമില്ല. പറഞ്ഞില്ല ഈ പറഞ്ഞപോലെ കൽപ്പനകളും അത് ഇതുമല്ല അവിടെയുണ്ട്. അദ്വൈത ജ്ഞാനമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഉപാസനയില്ല. രണ്ടും കൂടെ ഒരുമിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉപാസനയിൽ നിന്നും അദ്വൈത ജ്ഞാനത്തെ വ്യക്തമാക്കണം. എന്താണ് അതും വിശേഷം എന്താണെന്ന് അദ്വൈത ജ്ഞാനത്തെ വിശദീകരിച്ചാൽ പോരെ. കാരണം ഉപാസനയാണ് അദ്വൈത ജ്ഞാനമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റണമെങ്കിൽ എന്താണ് ഉപാസനയെന്ന് ബോധ്യപ്പെടുത്തണം, അതും ആവശ്യമാണ്. ഇത് സാധനം എന്ത് പറ്റും? അദ്വൈത ജ്ഞാനമെന്ന് മനസ്സിലാക്കും, പിന്നെ ഉപാസനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ രണ്ടിനും കൂടെ യോജിപ്പിക്കും. അങ്ങനെ യോജിപ്പിക്കും, ഉപാസനയുടെ ഫലമാണ് അദ്വൈത ജ്ഞാനം, അല്ലെങ്കിൽ അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന തന്നെയാണ്. ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് ഇവിടെ അതിനെ വ്യക്തമാക്കുന്നു, ഇതാണ് ഉപാസന. അദ്വൈത ജ്ഞാനത്തെക്കുറിച്ച് ആവർത്തിച്ച് ഇനിയും പറയും.